സഹ്യകാലം വരരുചിം ഭാഷ്യകാലം പതഞ്ജലി പാണിനിപ്രകാരം ച പ്രണതോസ്തി മുനി. ഭവന്തു ലോടിച്ച ഇത്തനേന ഭൂതദോ ലോട്ട് ഭവ്യത് തസ്യ തിബാദ്യാദേശ ശേഷാത് കർത്തരി പരസ്മീപദം ഇതി ഉക്തത്വ ലപരസ്മീപദം ഇതി സൂത്രേണ സിദ്ധാനാം പരസ്മീപദ സംയോഗാനാം തിബാദീനാം പരത്വേന കൃതേ തിപ്തസ്ജി ിംഗസ്ത്രീണിസ്ത്രീ പ്രഥമധ്യം ഉത്തമാഹോയത്തിനേന പ്രഥമ സജ്ഞായ കാന്യകേനേകചൈതി ജി ഇത്യസ്യ ഭൂവന സജ്ഞായം ബഹുഷു ബഹുവചനം ഇതി ബഹുത്വവൃക്ഷായം ഭൂ ജി ഇതിജാതെ കർത്തരിശപ്പ് ഇതി ഭൂതാപോ പരത്വേന ശപി കൃതേ ഭൂശപ് ഇത്യത്ര ശപ് ഇത്യസ്യ സർവധാതു സംജ്ഞായ സർവധാതുവാർത്ഥാദോ ഇതി ഗുണേ ഭൂത്യസ്യ ഓകാരേ അവാദേശേ ഭവ ഭവ ആ ഭവ ജി ഇത്യത്ര ജോ അന്ധ ഇതി അന്ധാദേശേ ഭവ അന്ധി ഇത്യത്ര ഇകാരസ്യ ഏരുഹു ഇത്തനേന ഉകാരേ കൃത്തെ ഭവ അന്ധു ഇത്യത്ര അതോ ഗുണേ പരരൂപേ ഭവന്തു ഇതി സിദ്ധ്യതി ഭവന്തു ഭവതു ഭവതാ ഭവതാം ഭവന്തു അത്ര ലോടിച്ച ഇത്തനേന ആശിഷി നിങ്ങളോട് ഇത്തനേന ലോഡ് കൃത്യച്ച രൂപഭേദവും നാസ്തി സൂത്രദ്രവേണ അപി ഭവന്തോ ഇത്യേവ സിദ്ധ്യതി അർത്ഥഭേദോ ഭവ്യേവ എന്തു രൂപഭേദ നാസ്തി ഏവം മധ്യമൃഷേകവനെ ഭൂകർമ്മണി ഭാവേജകർമ്മേഭ്യ ഇതി കർത്തരി ശേഷാത് കർത്തരി പരസ്യമേദം ഇതി പരസ്യമേദേ കൃതേ മധ്യമൃഷേ യുഷ്മദ്വിനെ സമാനാഗമ്യ സ്ഥാനിന്യവി മധ്യമ ഇതി മധ്യമൃഷേ ഭൂധാതോ സിപ്പി കൃതേ തിങ്സിത് സർവധാതി സർവധാതുസംജ്ഞായാം കർത്തരി ശപ്പി കർത്തരി ശപ് കൃതേ ഭൂ വാ സി ഇത്യത്ര പുനഃ തിങ്സിത് സർവധാതു ഇതി സി ഇത്യസ്യ ശപ് ഇത്യസ്യ സർവധാതുസംജ്ഞായാം പൂർവത്ര സർവധാതു അർദ്ധാതുയോ ഇത്യനേന ഗുണേ അവാദേശേ ച കൃതേ ഭവ സി ഇത്യത്ര സേർഹ്യപിച്ച ലോഡഹ സേർഹി സോ അപിച്ച അഭിത്കരണസ്യ പ്രയോജനം അഗ്രേ പക്ഷ്യതി സർവധാതു അപിത് ഇത്തനിത്വ കൃതേ തദനന്തരം ബഹൂനി സൂത്രാണി പ്രവർത്തന്റെ നീതം അധികൃത്തി അതഹ തസ്യ പ്രയോജനം അഗ്രേ പക്ഷ്യതി അത്ര വദതി സേർഹ്യപിച്ച ലോഡഹ സേർഹി ലോഡ ലോഡ് ഇത്യസ്യ സ്ഥാനേ ആദിഷ്ടസ്യ സി ഇത്യസ്യ ഹി ഇതി ആദേശകസ്യ എന്നാണ് ലോട്ടിന്റെ സ്ഥാനത്ത് ആദേശമായി വന്ന സി എന്ന പ്രത്യയത്തിന്റെ സ്ഥാനത്ത് ഹി ആദേശം ആദ്യം ലോട്ട് പിന്നെ സി പിന്നെ ഹി എന്തായി സോ അപിച്ച അത് അപിത്താണ് അതിന്റെ പ്രയോജനം പിന്നീട് പറയും ഇപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു അങ്ങനെ വരും ഭവ ഹി എന്നിരിക്കും വേസൂത്രം വരും തുഹ്യോതാദം ആശിഷി തൂന് ഹി വികല്പമാ തൂന് താതങ് വികല്പമായി വരുന്നത് പോലെ ഹീക്കും വികല്പമായിട്ട് തതങ്ങ് വരും പക്ഷേ എപ്പോ ആശിഷി ആശീർവാദാർത്ഥം ആശിഷി ഹി ഇത്യസ്യ സ്ഥാനെ തുഹ്യോതാദങ് ആശിഷി അന്യദർശയത്തനേന സൂത്രേണ വികല്പേന താതങ്ങി കൃതേ ഭവ താതിതി ഭവതി പൂർവദേവ ഭവതാ താതങ്ങി ഇത്യസ്യ നിത്യവ്യാപി സർവാദേശ താതങ്ങി തകാരോത്തരവർത്തി അകാരസ്യ ഉച്ചാരണാർത്ഥത്വ നിവൃത്തി സർവാദേശ കൃതേ തു ഇത്യസ്യ സ്ഥാനെ താത് സി ഇത്യസ്യ സ്ഥാനം തദഭാവേ തുഹ്യോ താതങ് ആശിഷ്യന്യതരസ്യാം ഇതി അസ്യ സൂത്രസ്യ പ്രവൃത്തിയഭാവേ ഭവ ഹി ഇതി സ്ഥിതേ അതോ ഹേ ഹേ അധഃ പരസ്യ ഹേർ ലുക് സ്യാത് അധഃ പരസ്യ ഇത്യസ്യ അദന്ത അംഗാത് പരസ്യ ഹേ ഹേ ലുക്സ്യ അംഗസ്യ വിശേഷണം ഭൂതി അധഃ തദന്ത വിധി അധഃ അധഃ പരസ്യ അദന്ത അംഗാത് പരസ്യ ഹേ ഹേ ലുക്സ്യ ഭവ ഹി ഇത്യസ്യ ഹി ഇത്യസ്യ ലുക്കി കൃതേ ഭവ ഇതി ഭവതി ഭവ ഇതി വികല്പേന സിദ്ധ്യതി ഒരു പക്ഷത്തിൽ ഹീക്ക് എന്ത് വന്നു താതങ് വന്നു ഭവതാത് താതങ് വരാത്ത പക്ഷം ഭവ ഹീ എന്നിരിക്കുമ്പോ ഹീക്ക് ലുക്ക് വന്നാൽ ഭവ രണ്ട് രൂപമൊന്നു മധ്യവിഷേകത്തിൽ ഭവ ഭവതാത് മധ്യവിഷദിവനെ ഭൂ മൊത്തം മധ്യപുരുഷ ഏകവചനത്തിൽ രണ്ട് രൂപ എന്ന് പറയുമ്പോ എന്താ വരുന്നു ആശീർവാദാർത്ഥത്തിൽ ഹീക്ക് താതങ്ങുന്നു ഒരു രൂപ അല്ലേ അത് വികല്പമെന്ന് പറഞ്ഞു ആശീർവാദാർത്ഥത്തിന് ഹീക്ക് താതങ് വന്നില്ലെങ്കിൽ എന്തുവരും ഭവാന്ന് വരും. അപ്പൊ രണ്ട് രൂപമായി വികല്പമായി. ഇനി വിദ്യാതീർത്ഥത്തിൽ വന്നാൽ എന്ത് വരും? ഭവ. അപ്പൊ രണ്ട് രൂപയാണ് വികല്പമായി. അടുത്ത് ഭൂ ധസ് അത്ര പൂർവദേവ കർത്തരിശപ്പ് ഗുണ അംവാദീശ ഭവ ധസ് ഇത്യത്ര നോടോ ലംഗ്വ നോട്ട് ലങ് പോലെ വരും എന്ന് പറഞ്ഞാൽ എന്താണ്? മിപാം താം തം താമഹ തസ് ധസ് ധ മിപ്പ് തസ് ധസ് ധ മിപ്പ് നാല് പ്രത്യയങ്ങൾക്ക് യഥാസംഖ്യം താം താം തം ത അമ അമ എന്ന് വെച്ചാൽ അമ്മ അമ്മ ശേഷിക്കും. അമഹ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രഥമ ബഹുവനമാണ്. ഇതരേതരയോഗത്തിന്റെ സമാസമാണ് ശേഷിക്കുന്നത് അം. മിപ്പിന് അം വരും. ധാക്ക് ധസ്സിന് തം തസ്സിന് താം അങ്ങനെ വരും. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? അവിടെ പറഞ്ഞു നിതശ്ചതുർണാം താമാദേ ക്രമാസ് ഞിത്തുകൾക്കെല്ലാം താമാദികൾ വരും. അതുകൊണ്ട് ലങ്ങിനെന്ത് വരും? ലങ് ഞിത്തായോണ്ട് അതിന് താമാദികൾ വരും. ലോഡ് ഞിത്തല്ലെങ്കിലും ലോഡോ ലങ്ങുവത്തെന്ന് പറഞ്ഞതുകൊണ്ട് ലോട്ടിന് ലങ്ങിന് വരുന്ന കാര്യം വരും. എല്ലാം വരത്തില്ല, ലോട്ടിന് ലങ്ങിന് വിധിച്ച കാര്യം വരും. ലങ്ങുവത്ത് ഇങ്ങനത്തെ വേറെയുണ്ട്, എല്ലാം വരത്തില്ല, ലങ്ങിന് വിധിച്ച കാര്യം വരും. ഭസ്സിന്റെ സ്ഥാനത്ത് എന്ത് വരുന്നു? തം. ഭവ തം ഭവത് ഭവതാ ഭവതം. അടുത്ത് വരുന്നു ഭവത്ത. അവിടെ മധ്യപുരുഷ ഭവനത്തിൽ എന്ത് വരും? സി ധസ് ധായാണ്. വ്യത്യാസം മനസ്സിലാക്കണം. എല്ലാം കൂടെ ഒരു ത ആക്കിക്കളയും. സിദ്ധസ് ധായാണ്. ധായുടെ സ്ഥാനത്ത് എന്ത് വരുന്നു? ത വരുന്നു. ലോഡോ ലങ്വർ ധസ് ധസ് ധമിപാം തം തം താമഹ താവുന്നു. ഭവ ത. ഇതൊക്കെ സർവാദേശമായി വരുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അനേകാലിലാണ് ധസ്സിന്റെ സ്ഥാനത്ത് എന്തോന്നു? തം വന്നു. തമ്മിലെ മകാരത്തിന് ഇസഞ്ഞു വരുന്നില്ല. എന്തുകൊണ്ടത്? അത് വിഭക്തി ആദേശം വന്നതിന് ശേഷമേ വിഭക്തി ആകത്തുള്ളൂ. അതിനുമ്പ് എന്തുകൊണ്ട് വരുന്നില്ല? ആദേശമായി കഴിഞ്ഞാലേ വിഭക്തിയാവും. വിഭക്തിയാലേ മകാരത്തിന് സഞ്ജയം നിഷേധിക്കൂ. ഇതാണ് ആദേശാത് പൂർവം വിഭക്തിത്വ അഭാവ ന വിഭക്തോ തുസ്മ ഇത്യനേന തം ഇത്യസ്യ മകാരസ്യ ഇസഞ്ജ ന ഭവതി കസ്മാത് ഇസഞ്ജ നിഷേധ ന ഭവതി കസ്മാത് പദത്തും അഭി നാസ്തി ഉപദേശാത് പൂർവം തം ഇത്യത്ര വിഭക്തിത്വ അഭാവേവി ന വിഭക്തോ തുസ്മയത്തിനേന വരുമോ? തം എന്ന് വിധിക്കുന്ന ഉപദേശാവസ്ഥയിൽ അതിന് വിഭക്തി സഞ്ജയുണ്ടോ? നവ്യക്തുസ്മ എന്ന് പറയുന്ന പ്രകാരം മകാരത്തിന്റെ ഇസഞ്ജ നിഷേധിക്കുമോ? അപ്പൊ ഇസഞ്ജ വന്ന് ലോപിക്കണ്ടേ? എന്നാ തമ്മെന്ന രൂപം വരുമോ? ഇവിടെ അപ്പൊ തമ്മെന്ന രൂപം അങ്ങനെ വന്നു. രണ്ട് ചരണുണ്ടോ? മാ എന്ന് പറയുന്നിടത്ത് മകാരാന്തര പ്രശ്ലേഷം ചെയ്ത് അതിന് സംയോഗാന്തസ്യ ലോകപ്രകാരം ലോപിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ഒരു മകാരം കൂടെ ഉണ്ടായിരുന്നു, പാണിന്യനെ ലോപിപ്പിച്ചു. അപ്പൊ ഇപ്പം നിലവിലുള്ള മാ എന്ന് പറയുന്നത് അന്ത്യത്തിലല്ല, അതുകൊണ്ട് അതിന് വിസഞ്ജ വരുന്നില്ല. വിസഞ്ജയ സൂത്രപ്രകാരം വരണം ഫലന്ത്യം, അന്ത്യത്തിലാണെങ്കിലേ വിസഞ്ജ വരുത്തുള്ളൂ. ഉപദേശ അന്ത്യ, അതുകൂടെ ഉപദേശത്തിലെ മകാരം ഇപ്പൊ കാണുന്നത് അന്ത്യത്തിലല്ല. എന്തുകൊണ്ട്? മറ്റൊരു മകാരം ഉണ്ടായിരുന്നു, അതിന്റെ ലോകം വന്നിട്ട് ശേഷിക്കുന്നതാണ്. അതുകൊണ്ട് എന്ന് ആര് പറയുന്നു? ആ സൗദിപ്പാണ് എനിക്ക് അബദ്ധം പറ്റുകയാണ്, അത് നമ്മൾ പുറത്തു പറയണ്ട. തമ്മെന്ന് പറയുന്നതിന് ഉപദേശാന്തിഫലസ്യാന്ന നിയമം അനുസരിച്ചാണെങ്കിൽ മകാരത്തിന് സംയോഗം ലഭിച്ചു. അല്ല നഭ്യത്വസ്മാ നിഷേധിക്കണമെന്ന് പറയണമെങ്കിൽ അത് വ്യക്തിയാവണം. വ്യക്തിയാവുന്ന ആദേശമായി വന്നതിന് ശേഷമേ ഉള്ളൂ. പക്ഷെ ഇവിടെ മകാരത്തിന് സംയോഗം ഒന്നില്ല, ലോപിച്ചില്ല, അതെന്ന് മനസ്സിലാക്കണം. അവിടെ ഒരു മകാരാന്തരം ഉണ്ട്, അതിന് ലോപം വന്നു. നിലവിലിരിക്കുന്ന മകാരം പദത്തിന്റെ അന്ത്യത്തിൽ അല്ല. ഇങ്ങനെയൊക്കെയുള്ള ക്ലിഷ്ട കൽപ്പനകൾ ചെയ്യുന്നത് എന്തിനു വേണ്ടി? പാണിനിക്ക് ഒരു അബദ്ധവും പറ്റിയില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി. ഭവതം ഭവത, അടുത്ത് ഉത്തമർഷ ഏകവചനം ഭവാനി. ഭൂ ഉത്തമശേഖരനെ മിപ് ഭൂമിപ് തിങ്സ് സർവധാതു അടുത്തൊരു ശബ് സർവധാതാർദ്ധാതു ഗുണ അവാദേശം ബവ മി. ഇവിടെ നോടോ ലംഗ്വത്തമീപാം താം തം കാമകപ്രകാരം മിപ്പിന്റെ സ്ഥാനത്ത് എന്ത് വരണം? അം താമഹ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, അമ്മ് വരേണ്ടതാണ്. എന്നാൽ അടുത്ത സൂത്രം വരുന്നു മേർണി, അതിന്റെ അപവാദമാണ് ലോഡോ മേർണിസ്യ. മേഹേ മീയുടെ സൃഷ്ടിയാണ്, നീ വരും. അമ്മിനെ ബാധിച്ചിട്ട് എന്തുവരും? നീ വരും. അപ്പൊ എന്തുവരുന്നു? ഭവ നീ എന്ന് വരും. ഭവ നീ ഇവിടെ അതോ ദീർഘോ എനി പ്രകാരം നകാരം പരത്തിലിരിക്കുന്നുണ്ട്. പൂർവത്തിന് ദീർഘം വരാമെങ്കിലും അങ്ങനെ രൂപസിദ്ധിക്കാമെന്നിരിക്കെ ഇവിടെ മറ്റൊരു സൂത്രം കാണിക്കുകയാണ്. ഈ സൂത്രം എന്ന് പറയുന്നത് മറ്റ് ലോഡ് ഉത്തമ പുരുഷനിലും മറ്റ് സ്ഥലത്ത് വരുന്നതുകൊണ്ട് ആ സൂത്രത്തെ ഇവിടെ കാണിച്ചു. ഈ സൂത്രം വേണമെന്ന് നിർബന്ധം ഇല്ല, ഇവിടെ ഇല്ല. പക്ഷെ ഉത്തമപുരുഷനിൽ ഇങ്ങനെ ഒരു സൂത്രമുണ്ട്, ഇതിന്റെ ആവശ്യമുള്ള സ്ഥലങ്ങൾ വേറെയുണ്ട്. ഒരു സാമാന്യ സൂത്രമാണ്. അതുകൊണ്ട് ഇവിടെ ഭവ നീ എന്നിരിക്കുമ്പോ ആടുത്തമസ്യ പിച്ച, ലോഡുത്തമസ്യ ആട് സ്യാത് പിച്ച, സേർഹി അപിച്ച എന്ന് പറയുന്നിടത്ത് അപിത്താക്കി, ആടുത്തമസ്യ എന്ന് പറയുന്നിടത്ത് എന്താക്കി? പിത്താക്കി. പിച്ച എന്ന് പറഞ്ഞ മലയാളത്തിലെ പിച്ചയല്ലേ ഇവിടെ എങ്ങനെ പദച്ഛേദിക്കുന്നത്? പിത്തിച്ച എന്ന് വരുമ്പോ എന്ത് വരും? സ്തുത്തും വന്ന് പിച്ചയായതാണ്. അപ്പൊ പാണിനോടത്ത് അപിച്ചയാക്കും പിന്നെ പിച്ചയാക്കും, ഇതിനൊക്കെ പ്രയോജനങ്ങളുണ്ട്. ഈത്താക്കാനും ഈത്താക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതിന്റെ പ്രയോജനം വേറെ. സ്വപ്നങ്ങളെ ഇങ്ങനെ ചങ്ങല പോലെ തൊടുത്തി തൊടുത്തി തൊടുത്തി ഓരോരോ കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. സൈറ് അപിച്ച എന്ന് പറയുന്നിടത്ത് അതായത് തിപ്തസ്ജി സിപ്പ്, സിപ്പ് പിത്താണ്. അപ്പൊ അതിന്റെ സ്ഥാനത്ത് വരുന്ന ആദേശവും എന്തായി മാറും? പിത്താവും. അതിനെന്താക്കണം പാണിനിക്ക്? ആ പിത്താക്കണം. ഇനി മിപ്പാണ്, അതിനെന്ത് ചെയ്തു? അത് പിത്താണ്. അതിന് ഒന്നുകൂടെ എന്താക്കി? പിത്താക്കി. അതിനും അത് പല സ്ഥലത്തും അങ്ങനെ വരും. അതുകൊണ്ട് അതിനെന്ത് ചെയ്തു? പിത്ത് തന്നെ ആക്കി. പാണിനിയുടെ ഓരോ അഭ്യാസങ്ങളാണിത്. അപ്പോ ഇവിടെ അതോ ദീർഘോ എഞ്ഞി വരാമെന്നിരിക്കെ തന്നെ എന്ത് ചെയ്തു? ആടുത്തമസ്യ പിച്ച. ഓക്കെ, ലോഡുത്തമസ്യ ആടുസ്യ പിച്ച. ലോഡുത്തമപുരുഷൻ എന്ത് വരുന്നു? ആട് വരുന്നു. ഇനി ഉത്തമപുരുഷന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളിടത്ത് വരത്തില്ല. ആട്ടിന്റെ പ്രത്യേകത എന്താണ്? ടിത്താണ്. അതുകൊണ്ട് എന്ത് വരും? സർവത്ര ആടാകമം വരും. അതായത് മിപ്പ്, വസ് മസ് ഉത്തമം എന്ന് പറയുമ്പോ മൂന്നെണ്ണം വരും. മൂന്നിന് എന്ത് വരും? ആട്ട് വരും. ടിത്താണ്. ഏത് സൂത്രം വരുന്നു? ആദ്യം തൊട്ടകിതോ ഇത്തനേന പൂർവ അവയവത്വേന കൃതേ ആ നി അനന്തരം ആ വസ് ആ മസ് സർവത്ര ത്രിഷു സ്ഥാനേഷു ആടാഗമ. ഭവ ആ നീ മേർനി മിപ്പിസ്യ സ്ഥാന ഭവ ആ ഇത്യത്ര കിം ഭവതി? അതോ സൗണ്യ ദീർഘ ഭവ നീ ഭവാനി. എഞ്ഞ് വരത്തിലല്ല, അതോ ദീർഘ എഞ്ഞ്. ഇവിടെ എന്തോ ഒന്ന് ആട്ട് വന്നു. ആട്ട് വന്നു കഴിഞ്ഞാൽ എഞ്ഞ് വരത്തിൽ ഇല്ല. അതാ പറഞ്ഞത് എഞ്ഞ് വരത്തിലല്ല, അതോ ദീർഘ എഞ്ഞി വരാം. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ആട്ട് വന്ന് നീക്ക് മുമ്പിൽ എന്ത് വന്നു? ആയിരിക്കുന്നു. അപ്പൊ അതോ ദീർഘ എഞ്ഞി വരുമോ? ഇല്ല. ഗുണം പരത്തിലുണ്ടോ? ആ എന്ന് പറയുന്നത് ഗുണമാണോ? ഗുണസംയോജിക്കുന്ന സൂത്രമാണ്. അതിൽ ആ വരുന്നുണ്ടോ? അതൊക്കെ പാണിനി അവിടെയൊക്കെ കറക്റ്റാണ്. ആവശ്യമില്ലാത്തടത്ത് പാണിനിയെ കുഴപ്പിക്കരുത്. ചിലടത്തൊക്കെ അബദ്ധം പറ്റും എന്നുള്ളതേ ഉള്ളൂ. ഈ രണ്ടും പ്രാപ്തമാകുമ്പോൾ അതോ ഗുണി നേരത്തെ പ്രാപ്തമായി അവിടെ എവിടെ? ബബ നീന്നിരിക്കുമ്പോൾ അതോ ഗുണേ വരൂ. അതോ ദീർഘോ എഞ്ചി പ്രാപ്തമായി. അതേസമയത്താണ് ഇതും ആട് ഉത്തമസ്യ പിച്ച് രണ്ടും വരാം. അതോ ദീർഘ എഞ്ചി അല്ല. അതുകൊണ്ട് തന്നെ സൂത്രം ശ്രദ്ധിക്കാൻ രൂപം ഈ സൂത്രത്തിന്റെ ആവശ്യമില്ല. പക്ഷെ പ്രാപ്തമായാൽ ആട് ഉത്തമസ്യ ഇതൊരു വിശേഷ സൂത്രം, മറ്റുള്ള സ്ഥലത്തേക്കും ആവശ്യമുള്ളതുകൊണ്ട് അതുകൂടെ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപവാദം ഒന്നും രണ്ടിന്റെ സ്ഥലങ്ങൾ വേറെ വേറെയാണ്. ഈ സൂത്രം ഇവിടെ കാണിച്ചില്ലെങ്കിലും ദോഷമൊന്നുമില്ല. അടുത്ത അതോ ദുർഗോ ഇനി വന്നിട്ട് രൂപ ശ്രദ്ധിക്കും. പക്ഷെ ആവശ്യമുണ്ട്. ഹിന്യോരുത്തുംന ഇകാര ഉച്ചാരണ സാമർത്ഥ്യ ഹിന്യോരുത്തുംന ഇകാര ഉച്ചാരണ സാമർത്ഥ്യമാണ്. അതിന്റെ ഇടയ്ക്ക് കോമ ഇടേണ്ട കാര്യമൊന്നും സംസ്കൃതത്തിൽ ഇല്ല, മലയാള ഇംഗ്ലീഷിലാണ്. അവിടെ കൊണ്ടുവന്ന് കോമയിടുക. സ സംസ്കൃതം എഴുതിയ കാലത്ത് കോമ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാ കോമ വരുന്നു? ഇവിടെ സേർഹ്യപിച്ച ഇത്തനേന സി ഇത്യസ്യ സ്ഥാനേ ഹി ഇത്യാദേശ കൃത മേർണി ഇത്യ അനേന സൂത്രേണ മീ ഇത്യസ്യ സ്ഥാനേ നീ ആദേശ കൃത സ്ഥലദ്വയേപി ഏരു ഇത്യനേന ഇകാരസ്യ ഉ ആദേശ കസ്മാന്ന ഭവതി ഇതി പ്രശ്ന അസ്യ സമാധാനം അത്ര വദതി ഇകാര ഉച്ചാരണ സാമർഥ്യാദേവ അത്ര ഉത്വന്ന അന്യഥ മേർണി ഇത്യസ്യ സ്ഥാനേ മേർണു ഇതി വക്തവ്യം. സേർഹി അപിച്ച ഇത്യത്ര സേർഹു ഇതി വക്തവ്യം. തസ്ഥാനേ പാണിനിനാ ഹി നീ ഇതി ഉക്തത്വാത് ഇകാരസ്യ സ്ഥാനേ ഉകാരാദേശവും നവതി. അതായത് സേർഹി അപിച്ച എന്ന് പറയുന്നിടത്ത് ഏരു പ്രകാരം ഹീക്ക് ഉകാരം വരുന്നില്ല, മേർണി എന്ന് പറയുന്നിടത്ത് ഈയുടെ സ്ഥാനത്തു വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? പറയുന്നു ഇവിടെ അങ്ങനെ വരേണ്ടിയിരുന്നു എങ്കിൽ ഈ വിധിച്ച് ടൂ വിധിക്കേണ്ട കാര്യമില്ല. പാണിനി നേരിട്ടെന്ത് ചെയ്തനെ മേർണു എന്നും സേർഹു എന്നും പറഞ്ഞത്. പാണിനി അങ്ങനെ പറയാത്തത് കൊണ്ട് ഏരു ഇവിടെ പ്രവർത്തിക്കുന്നില്ല. എന്താണ് ചോദ്യം? എങ്ങനെ അതവിടെ ഉണ്ടല്ലോ. ഇത് വായിക്കുന്നൊക്കെ എന്താ ഭ്രാന്തന്മാരാണ്. അവിടെ ഈ ഉണ്ടല്ലോ, അവിടെ നാ ഇകാര ഉച്ചാരണ സാമർഥ്യം എന്ന് വെച്ചാൽ ഇകാരം അവിടെ ഉണ്ടല്ലോ. ഉച്ചാരണം ഉണ്ടല്ലോ അവിടെ. ഇകാര ഉച്ചാരണ സാമർഥ്യം എന്ന് പറയുന്ന ഹേതുവാണ്, ഹേതുവല്ലേ. അപ്പൊ അവിടെ ഇകാരം ഉണ്ടവിടെ. മേർണി എന്ന് പറയുന്നിടത്തുമുണ്ട്, സേർഹി എന്ന് പറയുന്നിടത്തുമുണ്ട്. അപ്പോ സ്പഷ്ടമാണ് ഹിന്നൊരു ചാരണം എന്നാണ്. കോമയുടെ ആവശ്യമില്ല. ചുരുക്കത്തിൽ എന്താണ്, ഇനി ഹീ തന്നെ വരുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെയാണ് ഇതിന്റെ ആവശ്യം. ഇവിടെ ഇപ്പൊ ചോദിക്കും ഇവിടെ എന്ത് വന്നാലും എന്താ, കാരണം ഒരിടത്ത് ഭവത്ത, അതവിടെ ഹീ ഇല്ല. ഒരിടത്ത് ഭവ, രണ്ടിടത്ത് ഹീ ഇല്ല. എന്താ ദോഷം? ഹി ആയാലെന്ത്, ഹൂ ആയാലും പറയുന്നു. പാഹി സ്തുഹി, അവിടെയൊക്കെ എന്തുണ്ട്? ഹീ ഉണ്ട്. അവിടെ ഏരു വന്നു കഴിഞ്ഞാൽ എന്ത് വരും? പാഹു എന്ന് വരും. അത് വരാൻ പാടില്ല. നീ എന്ന് പറയുന്നിടത്ത് ഭവാനു എന്ന് വരും. പിന്നെ ഇവിടെ വേറൊരു സംശയം വരാം ചിന്തിക്കുന്നവർക്ക്. ഈ പഠിച്ചതിനകത്ത് നിന്നുകൊണ്ടൊരു സംശയം വരാം. എന്താണ് ആ സംശയം? അതായത് ആടുത്തമസ്യ പിച്ച എന്ന് പറഞ്ഞു. അവിടെ പിച്ച പിച്ച എന്ന് പറയേണ്ട കാര്യവും ഇല്ല. കാരണം എന്തുകൊണ്ട്? മിപ്പ് പിത്താണ് അല്ലേ. മിപ്പിൽ പകാരയുക്തായതുകൊണ്ട് മിപ്പ് പിത്താണ്. അതിന്റെ ആകമായിട്ട് എന്ത് വന്നു? ആട്. തദാകമാഹ തദവയവ ഭൂതാഹ തദ്ഗ്രഹണേന ഗ്രഹീന്ദ എന്നുള്ള ന്യായമനുസരിച്ച് വരുന്ന ആടും പിത്തായി കൂടും. അങ്ങനെ ആകാമെന്നിരിക്കെ പാണിനി എന്തിനു പറഞ്ഞു പിത്തെന്നു? അതിന് കാരണം ഇവിടെ മിപ്പ് പിത്താണെങ്കിലും അടുത്ത് വരുന്ന വസുമസ് രണ്ടും പിത്തല്ല. അവിടെ കൂടെ പിത്താക്കും. അതിനു വേണ്ടിയിട്ടാണ് ആടുത്തമസ്യ പിച്ച എന്ന് പറഞ്ഞത്. അത് എല്ലാം കൂടെ ഒരുമിച്ച് അനുഗ്രഹിക്കും. ആടിനെ പ്രത്യേകം ഗ്രഹിക്കാൻ ഒക്കത്തില്ല. ഉത്തമസ്യ, അവിടെ പിത്തം വരുന്നത് ഏതാണ്? ഉത്തമസ്യ എന്നാണ്. ഉത്തമസ്യ ആട്, തസ്യ പിത്തം പിത്തിച്ച. അപ്പൊ ഉത്തമമാണ് എന്താവുന്നത്? പിത്താവുന്നു. പക്ഷെ ആടുകൂടി അതിന്റെ കൂടെ ചേർന്നുകൊണ്ട് എന്തുവരും? മൊത്തം ഒരു പിത്തായി. പിത്തം ഇരിക്കുന്ന ആട്ടിനല്ല, ഉത്തമത്തിന്. ഉത്തമത്തിൽ വരുന്ന ആട്ടിനല്ല, ഉത്തമത്തിന് പിത്തും. അത് നേരത്തെ തന്നെ പിത്തായിരുന്ന മിപ്പിന് പിത്തും വീണ്ടും മിരിച്ചു. അതുകൊണ്ടാണ് ചോദ്യം വന്നത്. പക്ഷെ ആട്ടിനും ആ പിത്തവും കിട്ടും. എന്തുകൊണ്ട്? അകമോ ആട്ടിന് പിത്തം മിരിക്കും. ഇനി അടുത്ത് രണ്ട് രൂപങ്ങളൂടെ ശ്രദ്ധിക്കണം. ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഒരാവശ്യമില്ലാത്ത ഒന്ന് രണ്ട് സൂത്രങ്ങൾ ഇവിടെ കൊണ്ട് കയറ്റി രൂപസിദ്ധാന്തം കൂടി. വാസ്തവത്തെ എൻ്റെ ആവശ്യമില്ല ഇവിടെ. അടുത്ത് നമ്മൾ നോക്കേണ്ടത് അതാണ്. ഞാൻ അതെടുത്ത് നോക്കിയത് അടുത്ത് വരുന്ന രണ്ട് പ്രത്യേകങ്ങൾ ഏതൊക്കെയാണ്? ബസ്സും മസ്സും. വസ്സും മസ്സും പരവരിക്കുമ്പോൾ ഭൂ, വസ്സും മസ്സും പരവരിക്കുമ്പോൾ എന്തുവരുന്നു? കർത്തരിശത്വ ഗുണം അംബാദേശം ഭവ വസ് ഭവ മസ്. രണ്ട് സ്ഥലത്തും എന്തുവരുന്നു? ആടുത്തമസ്യ പിച്ച. വസ്സിനാട്ട് വരുന്നു ആ ബസ്, മസ്സിനാട്ട് വരുന്നു ആ മസ്. ഭവ ആ വസ് അവിടെ എന്ത് വരുന്നു? ഭവ ആ വസ് അവസവന ദീർഘി ഭവാവസ് ഭവ മസ്. ഇത്രയും വരുന്നു. മുമ്പ് പഠിച്ചതനുസരിച്ച് ഇവിടെ സകാരത്തിന് ഋത്തുവിസർഗം വരണം. പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോട്ട് ഉത്തമപുരുഷന്റെ വിസർഗം ഇല്ല. ഭവാമി ഭവാവഹ ഭവാമഹ ഭവിതാസ്മി ഭവിതാസ് ഭവിതാസ്മഹ ഭവിഷ്യാമി ഭവിഷ്യാമഹ ഭവിഷ്യമ. ലോട്ടിന് മാത്രം അങ്ങനെ വരും. ഭവാനി ഭവാം ഭവാമ വിസർഗം. എന്തുകൊണ്ട്? അടുത്ത സൂത്രം പറയുന്നു നിത്യം ഗീത. സകാരാന്തസ്യം ഗീതുത്തമസ്യ നിത്യം ലോപഃ. സകാരാന്തസ്യം ഗീതുത്തമസ്യ. സകാരാന്തമായ ഗീതുത്തമങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ? മസും മസും ഗീതുത്തമ വൃക്ഷസ്യ എന്നത്. അപ്പോ ഗീതുത്വ വൃക്ഷൻ എന്ന് പറയുമ്പോൾ ലോട്ടെന്ന് പറയുന്നുണ്ടോ? ഇല്ല, ഗീതുത്വ വൃക്ഷം എന്നേ പറയുന്നുള്ളൂ. പക്ഷെ ഗീത്ത് ഉത്തമവൃക്ഷന് വിധിക്കുന്നത് ലോട്ടിനും വരും. എന്തുകൊണ്ട്? ലോട്ടോ ലങ്. അപ്പൊ ലോട്ട് എന്താ? ഇത് ലങ്ങാണോ? ലങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലങ്ങല്ല. പക്ഷേ ലങ് ഞിത്താണ്. ലങ്ങെന്ന് പറയുന്നതും ഞിത്താണ്. ഈ സൂത്രം പറയുന്നത് എന്താണ്? ഞിതുത്തമൻ. ലങ്ങോ ലിംഗോ ലിംഗോ ഏതോ ഏതായാലും എന്താണ്? ഇത് ഉത്തമനെന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ ലോഡോ ലങ്ങത്തം എന്ന് പറഞ്ഞത് കൊണ്ട് ലങ്ങും ഞിത്തായതുകൊണ്ട് ഇത് ലങ് ഉത്തമന് വരാം. അതുകൊണ്ട് എവിടെ വരും? ലോട്ടിലും വരുന്നു. ഒത്തിരി വളഞ്ഞ വഴിയാണ്. മനസ്സിലായോ? ഞിത്തിന് വിധിച്ചു, അത് ലങ്ങിന് വരും. ലങ് ഞിത്തായതുകൊണ്ട് ലോഡോ ലങ്ങവത്തം എന്ന് പറഞ്ഞുകൊണ്ട് ലോട്ടിനും വരും. എന്ത് പറയുന്നു? സകാരാന്തസ്യം ഗീതുത്തമസ്യം നിത്യം ലോക. സകാരാന്തമായ ഗീതം ഇവിടെയും തദന്ത വിധി വന്നു. ഗീതുത്തമന് ലോകം വിധിച്ചു കഴിഞ്ഞപ്പോ ഏത് സൂത്രം വരും? അലോന്തിസ്യപ്രകാരം അന്ത്യമായ സകാരം ലോപിച്ചു പോകുന്നു. അതുകൊണ്ടാണ് ഭവാനി ഭവാവ ഭവാമ രണ്ടിടത്തും ഹലോ അന്ത്യസി സലോപഹ ഭവാവ ഭവാമ പിന്നെ ഇവിടെ ഒരു സൂത്രവും രണ്ട് വാർത്തകവും സിദ്ധാന്തമതി കൊടുത്തു. സിദ്ധാന്തമതി ഇവിടെ അത് കൊടുത്തിട്ടില്ല, ഇവിടെ അത് ആവശ്യമില്ല. അറിയേണ്ട കാര്യങ്ങളാണ്, പക്ഷെ ഇവിടെ അതിന് നേരിട്ട് ഇവിടെ അല്ല അതിൻ്റെ സന്ദർഭം. ഒന്ന് തേ പ്രാഗ്ധാതോഹോ തേ ഗത്യവസർഗസഞ്ജ ധാതോ പ്രാഗേവ പ്രയുക്തവ്യ. ഉപസർഗ ക്രിയായോഗേ ഗതിശ്ച തേ പ്രാഗ്ധാതോ ഛന്ദസി വിവിധാശ്ച പരേപി. ഇങ്ങനെ കുറെ സൂത്രങ്ങൾ അടുത്തടുത്ത് വരുന്നതാണ്. ഈ സൂത്രം എന്താ പറയുന്നത്? ഗത്തി ഉപസർഗസഞ്ജയുള്ളതെല്ലാം ധാതുവിന്റെ പൂർവത്തിൽ പ്രയോഗിക്കണമെന്ന്. കാരണം ക്രിയായോഗത്തിലാണ് ഉപസർഗസഞ്ജയും ഗതിഷ്ഠ ഗതിസഞ്ജയും. ക്രിയയുമായിട്ടുള്ള യോഗം എന്ന് പറയുമ്പം ശബ്ദപ്രയോഗത്തിൽ ക്രിയാവാചക ശബ്ദങ്ങളുടെ മുമ്പിൽ പ്രയോഗിക്കണോ പിമ്പിൽ പ്രയോഗിക്കണോ എന്ന് പറഞ്ഞിട്ടില്ല. യോഗം എന്ന് പറഞ്ഞാൽ അടുത്തന്നേ അർത്ഥമാണ്. മനസ്സിലായോ? ക്രിയായോഗേ ഇത്യുക്തി ക്രിയാ വാചക ശബ്ദസ്യ സമീപവർത്തിന ഇത്യേവാർത്ഥ. തഥ ക്രിയാവാചക ശബ്ദസ്യ പൂർവ പര പൂർവോ വാ പരോ വാ ഇതി വിശേഷതയാ നൗക്തം. ക്രിയായോഗം എന്ന് പറഞ്ഞാൽ പൂർവത്തിലാകാം പരത്തിലാകാം, അതിന് വ്യവസ്ഥ ചെയ്യുന്നു ക്രിയായോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ ക്രിയയുടെ പൂർവത്തിൽ വരണം. എന്ത്? ഗത്യവസർഗ സജ്ഞക ശബ്ദങ്ങൾ. തേ അതിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. എന്ത്? ഗത്യുപസർഗസജ്ഞാഹ. ഇതിനു മുമ്പ് ഗതിസഞ്ജയും ഉപസർഗസഞ്ജയും വിധിച്ചിട്ടാണിത് പറയുന്നത്. അപ്പൊ ഗതിസജ്ഞയും ഉപസർഗസജ്ഞയും ഉള്ള ശബ്ദങ്ങൾ ധാതോ പ്രാഗേവ പ്രയുക്തവ്യ, ധാതുവിന്റെ മുമ്പിൽ പ്രയോഗിക്കണം. അടുത്ത് പറയുന്നു ഛന്ദസി വ്യവഹിതേവി. ഛന്ദസ്സിലാണെങ്കിൽ വ്യവഹിതമായും പ്രയോഗിക്കുക, ഇടയ്ക്ക് ഏതെങ്കിലും വന്നാലും കുഴപ്പമില്ല. ഇനി പരത്തിലും പ്രയോഗിക്കാം. വേദത്തിലങ്ങനെ നിയമമില്ല, ലോകത്തിലെ നിയമമാണ്. ഇവിടെ ഇപ്പം അത് പറഞ്ഞ എന്തുകൊണ്ട്? ഇവിടെ ഒരു രൂപമുണ്ട് പ്രഭവാണി. ഇവിടെ പ്രശബ്ദം ഭൂധാതുവിന്റെ പൂർവത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു, അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അങ്ങനെ പൂർവത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പൂർവത്തിൽ നിമിത്തമിരിക്കുന്നു, പരത്തിലെ നഗാരത്തിന് നത്വം വരാം. അപ്പോൾ പൂർവത്തിൽ ഇരുന്നാലല്ലേ നത്വം വരത്തുള്ളൂ പരത്തിലെ നഗാരത്തിന്. അപ്പോൾ പ്രാ എന്ന് പറയുന്നത് പരത്തിലാണ് ഉപയോഗിക്കുകയാണെങ്കിൽ നിമിത്തം പൂർവത്തിലില്ല, നഗാരത്തിന് നത്വം വരത്തില്ല. ഇവിടെ പ്രഭവാണി എന്നിവിടെ തട്ടുപ്പാണുമായ വിപ്രകാരം നത്വം ഇല്ല. എന്തുകൊണ്ട്? സമാന പദത്തിലാണെങ്കിലേ വരത്തിലൂടെ ഭിന്ന പദങ്ങളാണ്. പ്രാവേറെ ഭഗവാനി വേറെ. അതുകൊണ്ട് ഇതിനു വേണ്ടി ഒരു സൂത്രമുണ്ട്. എന്താണ്? ആനിലോട്ട് ഉപസർഗസ്ഥ നിമിത്താത് പരസ്യ ലോട് ആദേശ്യ ആനിത്യസ്യ നസ്യ നഹസ്യ. ഉപസർഗത്തിലെ നിമിത്തത്തിനോ പരത്തിലിരിക്കുന്ന ആനിയിലെ നഗാരത്തിന് നഗാരം വരും എന്നാണ്. ബാക്കിയെല്ലാം വേണം, ഏതാണ് അട്ടുപ്പാനു വായവി എന്ന് പറഞ്ഞിടത്ത് അട്ട് കുർഗ പവർഗ ആങ്ങും ഏതൈവി അതെല്ലാം വേണം. ആ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ അസമാന പദത്തിൽ പൂർവപദത്തിലെ നിമിത്തം ആയി പ്രായിലെ രേഫം പൂർവപദസ്ഥ നിമിത്താത് പരസ്യ പൂർവപദസ്ഥ രേഫ രൂപ നിമിത്താത് പരസ്യ അസമാന പദസ്യ ഭവാനി ഇത്യത്ര ആനി ഇത്യംശസ്യ നകാരസ്യ നകാരഹ സ്യാത് ആണ് ഉപസർഗസ്ഥ നിമിത്താത്പരസ്യ ലോഡാദേശ്യ അനിത്യസ്യ നസ്യനസ്യ. ഇവിടെ ഈ ഉപസർഗ ക്രിയായോഗ പ്രകാരം പ്രാക്യ ഉപസർഗസഞ്ജ ഉണ്ട്. പ്രഭവാണി എന്ന് ഇവിടെ എന്തിനാണ് ഈ സൂത്രം ഇപ്പോൾ ഇവിടെ കൊണ്ടൊന്ന് വ്യാഖ്യാനിച്ചത്? പ്രഭവാണി എന്ന് പറയുന്നിടത്ത് എങ്ങനെയാണ് അത്വം വരും? ഇവിടെ സമാനപദം അല്ല, അതിന് സമാനമാണ് പറഞ്ഞത്. നിത്യംഗിത എന്നുള്ള സൂത്രപ്രകാരം അസമാന പദത്തിലെയും ആനീല നകാരത്തിന് നത്വം വരാൻ പൂർവ്വത്തിൽ ഉപസർഗത്തിന് നിമിത്തമിരിക്കണം. ആനിലോട്ട് ആനിലോട്ട് എന്നുള്ള സൂത്രപ്രകാരം ദുരശത്രുണത്തെയോ ഉപസർഗത്വ പ്രതിഷേധോ വക്തവ്യ. ദുസ്ഥിതി ദുർഭവാണി. ഇവിടെ ദുസ്ഥിതി എന്ന് പറയുന്നിടത്ത് സകാരത്തിന് ഉപസർഗസിനോതി സുവതി, അതും ഒരു സൂത്രം, ഇപ്പോൾ വരുന്ന സൂത്രമല്ല, ഒരു സൂത്രം, തൽക്കാലം ഒരു സൂത്രം എന്ന് വയ്ക്കുക. സകാരത്തിന് ഷത്വം വരേണ്ടതാണ്. സ്ഥാ ആ സൂത്രത്തിൽ സ്ഥാന്ന് ഉപസർഗസിനോതി സ്വതിസ്ഥിതി എന്ന് പറയുന്ന സൂത്രത്തിൽ സ്ഥാന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഉപസർഗത്തിൻ്റെ പരത്തിലിരിക്കുന്ന സകാരത്തിന് ഷത്വം വരേണ്ടതാണ്. കാരണം ഇവിടെ ഷത്വം വിധിക്കുന്ന സൂത്രം കൊടുക്കാതെ ഷത്വം നിഷേധിക്കുന്ന വാർത്തയും കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ എന്ത് മനസ്സിലാക്കും? ഇതെങ്ങനെ ആദ്യം അത് പ്രാപ്തി കാണിക്കണ്ടേ? ഈ വാർത്തയും എന്താ പറയുന്നത്? ദുരന്റെ പരത്തിലിരിക്കുന്ന പരത്തിൽ ഷകാരോ ഷത്വവും നത്വവും വരുമ്പോൾ പൂർവ്വത്തിലെ ഉപസർഗത്വത്തെ നിഷേധിക്കണം. മനസ്സിലായോ? എന്ന് വെച്ചാൽ ദുസ്ഥിതി എന്നിരിക്കുന്നു. അപ്പൊ സ്ഥിതി എന്ന് പറയുന്നത് ക്രിയാവാക്യാണ്. അപ്പോ ദുഃ എന്ന് പറയുന്നതിന് എന്ത് വരും? ഉപസർഗസഞ്ജ വരും. ഉപസർഗസഞ്ജ വന്നു കഴിഞ്ഞാൽ ഉപസർഗത്തിന്റെ പരത്തിലിരിക്കുന്ന സ്ഥാധാതുവിന്റെ സകാരത്തിന് ഷത്വം വിധിക്കാനൊരു സൂത്രമുണ്ട്. പക്ഷെ ആ സൂത്രം ഇവിടെ പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട്? ദുസ്ഥിതി എന്നിരിക്കുമ്പം പൂർവ്വത്തിലെ ഉപസർഗസഞ്ജയെ നിഷേധിച്ചു. ഇവിടെ വരുന്നില്ല എന്ന് ചുരുക്കം, ഷത്വം വരുന്നില്ല, ദുഷ് എന്ന് വരുന്നില്ല, ദുസ്ഥിതിനെ വരുന്നുള്ളൂ. ദുസ്ഥിതി പ്രസിദ്ധമായ ശബ്ദമാണ്. പക്ഷെ ഈ വാർത്ത ഇവിടെ കൊടുക്കണമെങ്കിൽ, ഒരാൾക്ക് മനസ്സിലാകണമെങ്കിൽ ആദ്യം എന്ത് വേണം? എങ്ങനെ ഷത്വം വരുന്നു എന്ന് കാണിക്കണം. പിന്നല്ലേ നിഷേധം പറഞ്ഞാൽ മനസ്സിലാവും. ആ സൂത്രം ഇവിടെ കാണിച്ചിട്ടില്ല ാണ് പറഞ്ഞത്. ആവശ്യമില്ലാത്ത കാര്യമാണ്. ഉപസർഗസുനോദി എന്ന് പറയുന്ന സൂത്രം കാണിച്ച് ഷത്വം വരുന്നു കാണിച്ചതിന് ശേഷം ഈ വാർത്തപ്രകാരം ഉപസർഗത്വത്തെ നിഷേധിച്ചതുകൊണ്ട് ഷത്വം വരുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. രണ്ടും കൊടുത്ത് ഇത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് പറയുന്നതെന്ന് പിടികിട്ടത്തില്ല. അത് ലോകസിദ്ധവന്ത കൗമുദീകാരന്റെ ഒരു ന്യൂനതയാണ്. മറ്റേ സൂത്രം കൊടുക്കാതെ ഇത് കൊടുത്തില്ലെങ്കിൽ അത് ശത്വപ്രകടനത്തിൽ പറയുന്നു. ഇവിടെ ഇപ്പോൾ ഉപസർഗത്വത്തെ നിഷേധിക്കേണ്ട ഉദാഹരണം കൊടുക്കേണ്ട കാര്യം എന്തോ? ആനിലോട്ട് ശരി, പിന്നെ സമാനിപ്പുട. ആനി എന്ന് പറയുന്നത് ലോട്ടിന് ഉപസർഗത്തിന്റെ പരത്തിയിരിക്കുമ്പോൾ നത്തും വരുമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ആനിന്നേ പറഞ്ഞുള്ളൂ, ഭവാനി എന്ന് പറഞ്ഞിട്ടില്ല, അത് ശ്രദ്ധിക്കുന്നു. ഭവാനിക്ക് വേണ്ടിയിട്ടല്ല അത്. എവിടെയും ലോഡ് ഉത്തമപുരുഷന് ആഞ്ഞു വരുമ്പം പൂർവ്വത്തിൽ ഉപസർഗം വരുന്നു കഴിഞ്ഞാൽ എന്നേ ഉള്ളൂ. ശരി, അത് കൊടുത്തു കഴിഞ്ഞാലും സൂത്രം കാണിക്കണം, ഷത്വത്തെ വിധിക്കുന്നു, എന്നാലേ അത് മനസ്സിലാവും. കാരണം അടുത്ത് കൊടുക്കുന്ന നോക്കുക, ദുർഭവാനി. ഇവിടെ ദുർഭവാനി എന്ന് പറയുന്നിടത്ത് ആനിലോട്ട് പ്രകാരം നഗാരത്തിന് നത്വം പ്രാപ്തമാകുന്നു. പക്ഷേ ദുരിന്റെ പരത്തിലിരുന്നത് കൊണ്ട് എന്ത് ചെയ്തു? അവിടെ ഉപസർഗത്വത്തെ നിഷേധിച്ചു. അപ്പോൾ ഉപസർഗസ്ഥ നിമിത്താ പരസ്യ നസ്യ നഹ എന്നുള്ള പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിധിസൂത്രം നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ആനിലോട്ട്? ദുർഭവാനി എന്നിടത്ത് ആനിലോട്ട് എന്നുള്ള സൂത്രം മാത്രം പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആനിലോട്ട് ഇത്തനേന ഉപസർഗസ്ഥാത് നിമിത്ത ദുര് ഇത്തി അത്ര സ്ഥിതസ്യ സ്ഥിതാത് നിമിത്താത് പരസ്യ നകാരസ്യ നകാര സ്യാത് ഇതി ഭവതി കിന്തു അനേന വാർത്തികേന അസ്യ നിഷേധ ക്രിയത്തെ കഥം പൂർവസ്ഥിതസ്യ ദുരിത്യസ്യ ഏവം സ്ഥിതി ഉപസർഗത്വമേവ നാസ്തി. ഉപസർഗസ്ഥ നിമിത്തം ആശ്രിത്യ ആനിത്യസ്യ നകാരസ്യ നത്വം വിധീയതേ എന്തു അത്ര പൂർവസ്ഥിതസ്യ ദുരിത്യസ്യ ഉപസർഗത്വമേവ നിഷിദ്ധ്യതേ അതഹ നത്വം ന സ്യാത്. അപ്പൊ ദുർഭവാനി എന്നൊരിടത്ത് എന്തുകൊണ്ട് നത്വം വന്നില്ല എന്ന് ആ നിലോട്ടെന്നുള്ള സൂത്രം പഠിച്ച ഒരാൾ ചിന്തിക്കും. അവിടെ ഈ വാർത്തയും ആവശ്യമാണ്. എന്താണ് ദുരഷത്വണത്വയോഹോ? ദുരിന്റെ പരത്തിലിരിക്കുന്ന സകാരത്തിന് ഷത്വം വരുന്നിടത്തും നകാരത്തിന് നത്വം വരുന്നിടത്തും ഉപസർഗത്വ പ്രതിഷേധോ വക്തവ്യ പൂർവസ്ഥിതസ്യ ദുരിത്വസ്യ ഉപസർഗത്വമേവ നാസ്തി എന്നാണ്. ദുരന് ഉപസർഗത്വം ഇല്ല, അതുകൊണ്ട് അതിനെ നിമിത്തമായി വരുന്ന ശത്രുവും നത്വവും വരത്തില്ല. വേറൊരു വാർത്തയും കൊടുത്താലും പൂർണ്ണമായും മനസ്സിലാകത്തില്ല. അന്ധശബ്ദസ്യ ആങ്കി വിധി നത്വേഷു ഉപസർഗത്വം വാച്യം. പന്തർഭവാണി അവിടെ നത്വം വന്നിരിക്കുന്നു. ഇതെങ്ങനെ വരും? കാരണം ഭവാനി ലോട്ടിലെ ആനിയാണ്. പക്ഷേ അന്തർശബ്ദം ഉപസർഗമല്ല, അന്തർശബ്ദം ഉപസർഗമല്ല. ഉപസർഗമല്ലാതെ ഇങ്ങനെ പരത്തിൽ ഇവിടെ വരികയാണെങ്കിൽ ആനി ലോട്ട് പ്രകാരം വരണം. പക്ഷെ അന്തശബ്ദ ഉപസർഗം ഇല്ല. ഉപസർഗ ക്രിയായോഗ്യ പ്രാതികളിൽ അന്തശബ്ദം വരുന്നുണ്ടോ? ഉപസർഗത്വമില്ല. അപ്പോ ഭവാനിയിലെ നഗാരത്തിന് നത്വം വരാൻ വേണ്ടി പാണിനിയുടെ അല്ല വാർത്തകാരൻ എന്താ ചെയ്യുന്നത്? അന്ധശബ്ദത്തിന് ഉപസർഗത്വത്തെ വിധിച്ചു. അന്തർശബ്ദത്തിന് ഉപസർഗ ക്രിയായോഗ എന്നുള്ള സൂത്രപ്രകാരം ഉപസർഗസഞ്ജ ഇല്ല. എന്നാൽ അന്തർഭവാനി എന്നുള്ളിടത്ത് അന്തർശബ്ദത്തിനെ ഉപസർഗമായി സ്വീകരിച്ചുകൊണ്ട് ഭവാനിയിലെ നകാരത്തിന് ണത്വം വന്നു. ആ ഉപസർഗസഞ്ജ കഥം സിദ്ധ്യതി ഇത്യസ്യ സമാധാനാർത്ഥം വാർത്തീയകാരഃ വദതി അന്തശബ്ദസ്യ ണത്വവിധൗ. അന്തശബ്ദസ്യ നത്വവിധോ ഉപസർഗത്വം വാച്യം. അതാ അന്തർഭവാനി ഇത്യത്ര ആനിലോട്ട് ഇത്യനേന ഭവാനി ഇത്യസ്യ നകാരസ്യ നത്വവിധോ അന്തശബ്ദസ്യ ഉപസർഗത്വം അനേന പാർത്ഥികേന വിധീയതേ. മനസ്സിലായല്ലോ. അതാ പറഞ്ഞത് ഇപ്പൊ ഇത് വേണ്ടയിരുന്നു. ആംഗിക്ക് വിധി ഒന്നൊക്കെ ഇവിടെ എവിടെയെങ്കിലും വരുന്നതല്ല, അത് അത് കൃതന്തത്തിൽ വരുന്നതാണ്. ബസറഗ് ഗുഹോഖി തുടങ്ങിയ സ്ഥലങ്ങളിൽ വരുന്നതാണ്. ഇവിടെ പറഞ്ഞ എങ്ങനെ മനസ്സിലാവുന്ന അവിടെ നത്വം വിധിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ആങ് വിധിക്കുന്നതിനും കീ വിധിക്കുന്നതിനും ഒക്കെ ഉപസർഗസഞ്ജ വേണം, എന്നാലേ അത് നടക്കും. അവിടെ ഉപസർഗസഞ്ജ ആശ്രയിച്ചിട്ടാണ് ആ വിധികൾ വരുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ പഠിക്കുന്നതല്ല, നത്വത്തിന് വേണ്ടിയല്ല. കീ വിധി അന്തർധി എന്നൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇവിടെ ഉപസർഗസഞ്ജ ഉണ്ടെങ്കിൽ അന്തർധ അന്തർധി അവിടെയൊക്കെ ആംഗ്വിധി കിവിധിക്കൊക്കെ ഉദാഹരണമാണ്. നമ്മൾ പഠിച്ചിട്ടേ ഇല്ല, ആ ഭാഗങ്ങളൊന്നും മനസ്സിലാക്കും. അപ്പോൾ അത്തരം വിധിസൂത്രങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് കൊടുത്തിരുന്നാൽ ശരി, അപ്പോഴേ പൂർണ്ണമായും മനസ്സിലാകത്തുള്ളൂ. ആ ഭാഗം വിട്ടിട്ട് ഇവിടെ ഇപ്പോൾ തർക്കാലം ഇത്ര മാത്രം എടുക്കുക. എന്താണ് നത്വവിധിയിൽ അന്ധശബ്ദത്തിന് ഉപസർഗ ക്രിയായോഗ്യപ്രകാരം ഉപസർഗസഞ്ജ ഇല്ലെങ്കിലും ഈ വാർത്തയപ്രകാരം ഉപസർഗസഞ്ജയുണ്ട്. അതുകൊണ്ട് ആ നെല്ലോട്ടെന്നുള്ള സൂത്രപ്രകാരം നത്വം വന്നിട്ട് അന്തർഭവാണി എന്ന് വരും. അപ്പൊ ലോട്ടിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? ഈ ഭവാനി എന്നുള്ളത് പലപ്പോഴും കവികൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കും. എങ്ങനെ? അതെ, ഭവാനി എന്ന് പറയുന്ന ഭവാനി എന്ന് പറയുന്നതിന്റെ സംബോധന സംബോധനയായിട്ട് എങ്ങനെ ഉപയോഗിക്കും? സംബോധനയിൽ എന്തോരും ഹേ ഗൗരി എന്ന് പറയുന്ന പോലെ ഈ ഭവാനി അത് സംബോധനയാണോ അതോ ലോഡത്വം പുരുഷനാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാതെ കുഴഞ്ഞു പോകും. രണ്ടു തരത്തിലും വരാം.